അടുത്ത ചതുർത്ഥി കർമ്മണ യം അഭിപ്രൈതി സസംപ്രദാനം ദാനസ്യ കർമ്മണ യം അഭിപ്രൈതി സസംപ്രദാന സജ്ഞഃ സ്യാത്. ഇത് സമ്പ്രദാനം സമ്യക് പ്രദീയതേ അസ്മൈ സമ്പ്രദാനം. ആർക്കാണോ ദാനം കൊടുക്കുന്നത്, ദാനം കൊടുക്കുന്നയാളല്ല ദാനം വാങ്ങുന്നയാള്. ദാനം ചെയ്യുമ്പോൾ ദാനം വാങ്ങുന്നയാളിന് സമ്പ്രദാന സംജ്ഞയുണ്ട്. അതാണ് സമ്യക് പ്രതീയത്തെ യസ്മൈ. ഇത് ദാനത്തെ സംബന്ധിച്ച് ദാനാർത്ഥത്തിൽ വരുന്ന മറ്റ് ധാതുക്കൾ പ്രയോഗിക്കുമ്പോൾ ദാനം വാങ്ങുന്നയാളിന് സമ്പ്രദാനം എന്ന് സംജ്ഞ. അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തെന്തോരും ചതുർത്ഥി സമ്പ്രദാനേ ഇപ്രായ ഗാന്ധതാതി. ഇപ്പോ യജമാനഹ ഇപ്രായ ഗാം ദത്താതി. യാഗം ചെയ്യുമ്പോൾ യജമാനൻ വിപ്രന് പശുവിനെ ദദാതി എന്ന് വെച്ചാൽ ദാനം ചെയ്യുന്നു. അപ്പോ ദാനക്രിയ യുടെ കർമ്മം, ദാനക്രിയയുടെ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ദാനം സ്വീകരിക്കുന്ന ആള്, ദാനം സ്വീകരിക്കുന്ന ആളാണ്, അതാണ് അവിടെ എഴുതിയത്. ദാനസ്യ കർമ്മണ എം അഭിപ്രൈതി. ദാനസ്യ കർമ്മണ, ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാനക്രിയ, ക്രിയയ്ക്കൊരു കർമ്മം കാണും. അപ്പോൾ ദാനസ്യ എന്ന് പറഞ്ഞാൽ ദാനക്രിയ, അതിന്റെ കർമ്മം എന്ന് പറയുന്ന ആരായിരിക്കും? എം അഭിപ്രൈതി. അഭിസംബദ്ധം ഇച്ഛതി അഭിപ്രൈതി എന്ന് പറഞ്ഞു. സംബന്ധം ഇച്ഛതി, ആരെയാണോ സംബന്ധിക്കാൻ ആ ക്രിയയിലൂടെ ആഗ്രഹിക്കുന്നത്. ദാനം ചെയ്യുക എന്നൊരു ക്രിയയിലൂടെ ആ ദാനം ചെയ്യുന്ന ആൾ ഒരു ബന്ധത്തെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. ആരോട്? ആരോടാണ്? ദാനം വാങ്ങുന്ന ആളിനോട്. നല്ലയാക്കും ഇവിടെ യജമാനൻ ദാനം ചെയ്യുക എന്നുള്ള ഒരു ക്രിയയിലൂടെ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു. ആരെ? വിപ്രനെ. വിപ്രനാണ് ദാനം ചെയ്യുന്നത്. അതാണ് ദാനസ്യ കർമ്മണ. ദാനസ്യ എന്ന് പറഞ്ഞാൽ ദാനക്രിയയുടെ കർമ്മം എന്ന് പറഞ്ഞാൽ, കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയയുടെ കർമ്മം, ക്രിയയുടെ കർമ്മം. ആ ക്രിയയുടെ കർമ്മം എന്ന് പറയുമ്പം ആ ക്രിയയിലൂടെ ആരെയാണോ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നത് അയാളായി എന്താ ക്രിയയുടെ കർമ്മം. ഇവിടെ ആരായി? വിപ്രൻ. അതാണ് കർമ്മണ എം അഭിപ്രൈതി. എം എന്ന് പറഞ്ഞാൽ, എം എന്ന് പറഞ്ഞാൽ വിപ്രം. വിപ്രനെ അഭിപ്രൈതി, ബന്ധപ്പെടാൻ ഇച്ഛിക്കുന്നു. അഭിസംബന്ധം ഇച്ഛതി. സ സ എന്ന് പറഞ്ഞാൽ, സ എന്ന് പറഞ്ഞാൽ വിപ്രഹ. സമ്പ്രദാന സംജ്ഞഃ സ്യാത്. സമ്പ്രദാന സംജ്ഞയുള്ളവനായി തീരുന്നു. അപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കേണ്ട ഇങ്ങനെ, ദാനം കൊടുക്കുമ്പോൾ ആര് വാങ്ങുന്നു? അയാൾ സമ്പ്രദാനം. അപ്പോൾ സമ്പ്രദാന സംജ്ഞ കിട്ടിക്കഴിഞ്ഞാൽ ആ അർത്ഥത്തെ കാണിക്കാൻ, സമ്പ്രദാനം എന്നുള്ള അർത്ഥത്തെ കാണിക്കാൻ ചതുർത്ഥി വരും. ആണ് വിപ്രായ ഗാം ദദാതി യജമാനഹ യജമാനൻ. വിപ്രന് പശുവിനെ ദാനം ചെയ്യുന്നു. ഇവിടെ കർമ്മം ഏതാണോ? പശു ഗാം ദത്താദി. അവിടെ എങ്ങനെ കർമ്മസഞ്ജ വരും? കർത്തരീസം കർമ്മ കർമ്മണി. കാരണം ദാനം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തിനു ദാനം ചെയ്യുന്നു? ആദ്യം എന്തിനു ചെയ്യുന്നു എന്നുള്ളതാണ്, പിന്നെയാണ് ആർക്കെന്നുള്ളത്. ആർക്ക് ചെയ്യുന്നു? അയാൾക്ക് സമ്പ്രദാന സഞ്ജ വരുന്നു. അയാളും ഒരു കർമ്മമാണ്. എങ്ങനെ? ആ ദാനക്രിയയിലൂടെ യജമാനൻ ബന്ധപ്പെടുന്ന ആളാണ്. അങ്ങനെ അയാൾ കർമ്മമാണെങ്കിലും, പക്ഷെ ഇവിടെ അയാൾ എന്തായിട്ടാണ് വരുന്നത്? സമ്പ്രദാനം. ദാനത്തിന്റെ കർമ്മം എന്ന് പറയുന്നത് ആരാണ്? ഗോവ്. ഗോവാണ് കർമ്മം. ഞാൻ നേരത്തെ പറഞ്ഞു ഗോ തന്നെ, അതേ വിപ്രണമ. ദാനത്തിന്റെ കർമ്മം എന്ന് പറയുന്നത് ഗോവാണ്. ആ കർമ്മത്തിലൂടെ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന, എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ പറഞ്ഞു കർമ്മം എന്ന് പറയുന്നിടത്ത് വിപ്രണം എന്ന് പറഞ്ഞു എന്നാ എൻ്റെ ഓർമ്മ. കർമ്മം എന്ന് പറയുന്നത് വിപ്രണല്ല, ആരാണ്? ഗോവാണ്. ദാനത്തിൻ്റെ കർമ്മം എന്ന് പറയുന്നത്, കാരണം ഗാം ദദാതി തന്നെ, ഗാം ദദാതി എന്നിടത്ത് ദാനത്തിന്റെ കർമ്മം എന്ന് പറയുന്നത് ഗോവാണ്. ആ കർമ്മത്തിലൂടെ, പക്ഷെ ദാനം എന്ന് പറയുന്നത് എന്താ? ക്രിയ. ആ ക്രിയക്കൊരു കർമ്മമുണ്ട്, അത് വിപ്രണല്ല. ആ ക്രിയക്കൊരു കർമ്മമുള്ളത് ആരാണ്? ഗോവാണ്. അപ്പൊ ആ ഗോദ്വാര ബന്ധപ്പെടുന്നു ആരോട്? വിപ്രനോട്. അതുകൊണ്ടാണ് സമ്പ്രദാനമായത്. ശരിക്കും അതല്ല ഇവിടുത്തെ കർമ്മം, ആണ് ദാനം എന്ന് പറയുന്നതുകൊണ്ട് ദാനക്രിയ. ദാനക്രിയയുടെ കർമ്മം എന്ന് പറയുന്നതുകൊണ്ട് ഗോ. ആ കർമ്മത്തിലൂടെ എം അഭിപ്രീതി, ആരോടാണോ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നത്, ആരോട്? വിപ്രനോട്. വിപ്രൻ ഇപ്പോൾ എളുപ്പത്തിൽ ഓർക്കുക, ആരാണോ ദാനം വാങ്ങുന്നത് അയാള് സമ്പ്രദാനം. ഇത് ഓർത്താണ്. അതുകൊണ്ടാണ് പറയുന്നത് സമ്യക് പ്രതീയത്തെ അസ്മൈ. ആർക്കാണോ ദാനം, അതിന് പറയും എന്താണ്? പുനർഗ്രഹണായ സ്വസ്വത്വ നിവർത്തകം പരസ്വത്വപ്രാപകം ദാനകർമ്മ എന്ന് പറയും. ദാനം എന്ന് പറയുന്നത് എന്താണോ? ആ പുനർഗ്രഹണായ, വീണ്ടും ഗ്രഹിക്കുന്നതിന് വേണ്ടിയായ ദാനമാകത്തില്ല. ദാനം എന്ന് പറഞ്ഞാൽ കൊടുത്താൽ പിന്നെ തിരിച്ചെടുക്കാൻ പാടില്ല. അതാണ് ആ പുനഗ്രഹണായ, പുനർഗ്രഹിക്കാൻ പാടില്ല. സ്വസ്വത്വ നിവർത്തകം, യജമാനന്റെ സ്വം ആണെന്ത്? ഗോ, സ്വന്തം സ്വത്ത് എന്നൊക്കെ പറയുന്നതാണ്. സ്വമ്മിൽ എന്ത് വരും? സ്വത്വം. അതിനാണ് നമ്മൾ മലയാളത്തിൽ സ്വത്തെന്ന് പറയുന്നത്. സ്വമ്മിന്റെ ഭാവമാണെന്ത്? സ്വത്വം. യജമാനസ്യ സ്വം എന്തായി? ധനമോ എന്തായാലും ഇവിടെ ഗോ. അപ്പൊ സ്വസ്വത്വ നിവർത്തകം, ദാനം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? യജമാനൻ തന്റെ സ്വത്വത്തെ അതിൽ നിന്ന് നിവർത്തിപ്പിക്കുന്നു, തന്റേതല്ലാതാക്കുന്നു എന്നർത്ഥം. തന്റെ സ്വത്വത്തെ അതിൽ നിന്നും നിവർത്തിപ്പിക്കുന്നു, ഇല്ലാതാക്കുന്നു. അതുവരെ തന്റേതായിരുന്നു, ദാനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തന്റേതല്ല. ഇപ്പോൾ സ്വസ്വത്വ നിവർത്തകം, അത് മാത്രമല്ല പരസ്വത്വ ആപാദകം, അതിനെ പിന്നെ വിപ്രന്റെ സ്വത്താക്കുന്നു. അതാണ് പരസ്വത്വ ആപാദകം. പരസ്വത്വത്തെ അതിൽ കൊണ്ടുവരുന്നു, ഉണ്ടാക്കുന്നു. അതും എങ്ങനെ വീണ്ടും ഒരിക്കലും സ്വീകരിക്കത്തില്ല എന്നുള്ള ഒരു കണ്ടീഷന്. അതാണ് ആദ്യം പറഞ്ഞത്, അപുനർഗ്രഹണായ, വീണ്ടും ഗ്രഹിക്കാത്ത രീതിയിൽ. ഗ്രഹണാർത്ഥമല്ല, അത് ഗ്രഹിക്കുന്നതിന് വേണ്ടിയല്ല. സ്വസ്വത്വ നിവർത്തകം, തന്റെ സ്വത്വത്തെ നിവർത്തിപ്പിക്കുകയും പരസ്വത്വത്തെ ആപാദനം ചെയ്യുകയും ചെയ്യുന്നതാണ് ദാനകർമ്മം എന്ന് പറയുന്നത് സർവത്ര. അതിനാണ് ഇവിടെ പറഞ്ഞത്, എം അഭിപ്രേതി എന്ന് പറഞ്ഞു. അതാണ് ദാനസ്യ, ദാനത്തിന്റെ കർമ്മമായി ഗോ എം അഭിപ്രേതി. അതിലൂടെ ആരെയാണോ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത്, ആരെ? വിപ്രനെ. അപ്പോ ഇവിടെ ഈ കർമ്മശബ്ദവും ദാനസ്യ എന്ന് പറയുന്നതും തമ്മിൽ തിരിഞ്ഞുപോരും. ദാനസ്യ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിയ, കർമ്മം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ക്രിയയുടെ കർമ്മം, ക്രിയയുടെ കർമ്മം. വിപ്രായകാന്തപാദി വിപ്രായ ഗാം വിതരതി എന്നതാനും അങ്ങനെ ഇതേ അർത്ഥത്തിൽ വേറെ ധാതും ഉപയോഗിക്കാം. വിതരതി എന്ന് പറഞ്ഞാൽ എന്താണോ ദാനം ചെയ്യുന്നു തന്നെ, അങ്ങനെയൊക്കെ വരുന്ന ഇടത്തും ഇതുപോലെ തന്നെ വരും. മലയാളത്തിൽ പ്രതി തിരിച്ച് ഗ്രഹിക്കുന്നത്, ഒരാൾ കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് ഗ്രഹിക്കുന്നു. നിപ്രസം ഉപ്രസം ആ പഠിച്ച് ഇതുപോലെ തന്നെ ഒരു വ്യത്യാസമുണ്ട് മലയാളത്തിൽ പണ്ട് പഠിച്ചു. മലയാള സാറന്മാരുടെ ചൂരലിന്റെ ചൂടിപ്പോഴും ഉണ്ട്, അതുകൊണ്ടാണ് നിപ്രസം ഉപ്രസം ആ മറ അതിവിടെ മലയാളം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയും. നമ്മുടെ ചൂട് എത്രയൊക്കെയേ ഉള്ളൂ, നിപ്രസവ ഉപ്രസവ, ബാക്കിയെല്ലാം അന്നേ കളഞ്ഞു. പിന്നെയാണോ ഇന്ന്? അത് പറഞ്ഞപ്പോഴേ വേറൊന്നും ഓർമ്മ വന്നു. അതായത് ദാനം അല്ലാത്തടത്തും ചതുർത്ഥി പ്രയോഗിക്കാം. ചതുർത്ഥിക്ക് വേറെ ഒരുപാട് സൂത്രങ്ങളൊക്കെ വരും. ഭാഷകാരൻ്റെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, അടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ. ഖണ്ഡികോപാധ്യായ മാണവകായ ചപേടികാം ദദാതി. ഖണ്ഡികോപാധ്യായൻ എന്ന് പറയുന്നത് വേദത്തിൻ്റെ വേദം അധ്യയനം ചെയ്യിക്കുന്ന ആള്, ഖണ്ഡിക പഠിപ്പിക്കുന്ന ആളിനെയാണ് പറയുന്നത്. ഖണ്ഡികോപാധ്യായ മാണവകായ അല്ലെങ്കിൽ ഛാത്രായ ഛാത്രന് ചപേടികാം ദദാതി. ചപേടിക എന്ന് പറഞ്ഞാൽ അടി, കൈകൊണ്ടുള്ള അടിയാണ് ചപേടികാം ദദാതി. അവിടെ എന്താണ്? ദാനമാണ്. ദദാതി എന്ന് പറയുന്നത് ബാലന് ദാനം ചെയ്യുകയല്ല, പക്ഷെ അങ്ങനെയുള്ളിടത്തും പ്രയോഗിക്കാം ദാനം. ശരിക്കും ദാനം. അപ്പോ ഇവിടെ എന്താണ്? എം അഭിപ്രീതി സമ്യക് പ്രതീയത അസ്മൈ എന്നുള്ള തരത്തിൽ ദാനമല്ല. പിന്നെ അടി കൊടുത്താലേ അവൻ പഠിക്കത്തുള്ളൂ. അതുകൊണ്ട് അടി എന്തായാലും പയ്യൻ ദാനമായിട്ട് എന്തായാലും സ്വീകരിക്കത്തില്ല. എന്നാ ദദാതി എന്നുള്ള ക്രിയയിൽ ദാനമല്ലാത്തടത്തും ചേർത്ത് ഉപയോഗിക്കാം. ഇതിന്റെ വ്യാഖ്യാനത്തിലുണ്ട്, വ്യാഖ്യാനങ്ങളിൽ അതൊക്കെ വരും എന്നുള്ളതിന് പറഞ്ഞാണ്. അതായത് സമ്യക് പ്രതീയത അസ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അന്വർത്ഥ സംജ്ഞയാവും. എന്നുവെച്ചാൽ ആ സപ്നയ്ക്ക് തന്നെ സമ്പ്രദാനമെന്ന് പറയുന്ന സപ്നയ്ക്ക് തന്നെ എന്താണ് സമ്പ്രദാനം? സമ്യക് പ്രതീയത അസ്മി സമ്പ്രദാനമെന്ന് പറയുന്ന സ്വപ്നയ്ക്ക് തന്നെ ഒരർത്ഥം ഉണ്ടെന്ന് വരും. അപ്പൊ ദാനം എന്നുള്ള അർത്ഥം കിട്ടും. പക്ഷേ ദാനമല്ലാത്തടത്തും ഇത് പ്രയോഗിക്കാം. അന്വർത്ഥ സംജ്ഞ വേണമെന്നില്ല, ആകാം അല്ലാതെയും ആകാം, രണ്ടു പക്ഷമുണ്ട്. പിന്നെ വേറെ ചതുർത്ഥി വിധിക്കാൻ ഒക്കെ വേറെ സൂത്രങ്ങൾ വരും. അടുത്തു വരുന്നത് നമസ്വസ്തി സ്വാഹ സ്വധ അലം വഷഡ് യോഗാച്ച. ഏഭ്രി യോഗേ ചതുർത്ഥി ഹരേ നമഃ. പ്രജാഭ്യ സ്വസ്തി അഗ്നേ സ്വാഹ പിതൃഭ്യ സ്വധ അലമിതി പര്യാപ്തി അർത്ഥഗ്രഹണം തേന ദൈത്യേഭ്യോ ഹരിരലം പ്രഭു സമർത്ഥ ശക്ത ഇത്യാദി. നമ്മൾ ഷഷ്ടി പഠിച്ചില്ലല്ലോ. അതാണ് സമ്പ്രദാനം എന്ന് പറയുന്നതിന്റെ അർത്ഥം. സമ്യക് പ്രതീയതേ അസ്മൈ, അങ്ങനെ ഒരാൾക്ക് കൊടുക്കുന്നു, അങ്ങനെ സമ്യക് പ്രദാനം ചെയ്യുന്നതാണ് എന്ത് ദാനം എന്ന് പറയുന്നത്. അതാണ് ദാനശബ്ദം. അത് ഷഷ്ടി ദാനത്തിന്റെ കർമ്മം എന്നുള്ള ഷഷ്ടി ശേഷി. സമ്യക്കായി കൊടുക്കുക എന്ന് പറയുമ്പോൾ അതെന്താകും? ദാനമെന്ന് കിട്ടും. ചതുർത്ഥി നമ സ്വസ്തി സ്വാഹ സ്വധ അലം വഷഡ് യോഗ, ഇത്രയും ശബ്ദങ്ങളുടെ യോഗത്തിൽ അന്വയത്തിൽ ഏഭ്രി യോഗേ ഏതൊക്കെ ശബ്ദങ്ങളാണ്? നമഃ സ്വസ്തി സ്വാഹ സ്വധ അലം വഷട്ട്, ഇതൊക്കെ അവ്യയങ്ങളാണ്. ഈ അവ്യയങ്ങളുടെ യോഗത്തിൽ എന്ന് പറയുമ്പോൾ ഈ അവ്യയങ്ങളോട് അന്വയിക്കുമ്പോൾ എന്തോ ചതുർത്ഥി. ഇതുവരെ നമ്മൾ പഠിച്ചത് ഇതുമായിട്ടൊരു വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. എന്താണ് ഇതുവരെ പറഞ്ഞത്? ഇവിടെ ഇപ്പൊ ചതുർത്ഥി വിധിച്ചിരിക്കുകയാണ്. നേരത്തെയും ചതുർത്ഥി വിധിച്ചു. രണ്ടും തമ്മിൽ വരുന്ന പ്രകടമായ വ്യത്യാസം എന്താണോ? വിഭക്തിയിൽ വരുന്നതല്ല, ആ ഇവിടെ പറഞ്ഞിരിക്കുന്ന അതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സൂത്രത്തിൽ പറഞ്ഞ പദങ്ങളോട് അന്വയിക്കുന്നതിന് ചതുർത്ഥി വിധിച്ചു. നേരത്തെ അങ്ങനെയല്ല. ഏതിനാ ചതുർത്ഥി വിധിച്ചത്? അത് തന്നെ. അത് ഏതിനാ വിധിച്ചത്? കാരകത്തിന്. മുമ്പ് പറഞ്ഞിടത്തെല്ലാം കാരകത്തിനാണ് എന്ത് വിധിച്ചത്? വിഭക്തി. കാരകം എന്ന് വെച്ചാൽ ക്രിയാജനകം. ആദ്യം ഒരു കാരകത്തെ വിധിക്കുന്നു, ഇന്ന കാരകം, കർമ്മകാരകം എന്ന് പറഞ്ഞു. അഘതിതം കർമ്മകാരകം അങ്ങനെ പറഞ്ഞു. കരണകാരകം, കർത്തൃകാരകം, ഇങ്ങനെയെല്ലാം ഓരോ കാരകത്തെ വിധിച്ചിട്ട് അത് ഉക്തമാണോ അനുക്തമാണോ എന്ന് നോക്കിയിട്ട് അതിന് വിധിച്ചു. ഇവിടെ അങ്ങനെയല്ല. ഈ സൂത്രത്തിന്റെ പ്രത്യേകത നമ സ്വസ്തി സ്വാഹ സ്വധ അലം ബഷട്ട്, ആറ് പദങ്ങളുടെ യോഗത്തിൽ ചതുർത്ഥി വിധിച്ചു, അതിനോട് അന്വയിക്കുന്ന സൂത്രങ്ങൾ. അതുകൊണ്ട് ഇതിനെ പറയും ഉപപദ വിഭക്തി. മുമ്പ് പറഞ്ഞതിനൊക്കെ പറയുന്ന എന്താണ്? കാരക വിഭക്തി, ക്രിയാം ആശ്രിത്യ വിഭക്തി, ക്രിയയെ ആശ്രയിച്ചിട്ട് വരുന്ന വിഭക്തി, അതിനെന്തു പറയും? കാരവിഭക്തി. പദം ആശ്രിത്യ വിഭക്തി, പദത്തെ ആശ്രയിച്ചു വരുന്ന വിഭക്തി എന്തു പറയും? ഉപപദ വിഭക്തി. അപ്പൊ ഇവിടെ കാരകസഞ്ജയില്ല, കാരകത്തിനല്ല ഇവിടെ വിഭക്തി വിധിക്കുന്നത്. ഇപ്പൊ ഹരശബ്ദം നമശബ്ദമായിട്ട് അന്വയം വന്നു, ഹരയെ നമ. നമശബ്ദത്തിന്റെ അന്വയം വന്നു കഴിഞ്ഞാൽ ഏതായാലും ശരി, ഹരയെ നമഃ. ഇവിടെ ഹരി എന്ന് പറയുന്നതിന് ചതുർത്ഥി വന്നിരിക്കുന്നതുകൊണ്ട് ഹരി സമ്പ്രധാന കാരകമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, സമ്പ്രധാനമൊന്നുമല്ല, അത് നിയമമാണ്. ഇന്ന പദത്തിന്റെ അടുത്ത് ഇന്ന പദം വന്നു കഴിഞ്ഞാൽ ഇന്ന ഭക്തി എന്നുള്ളത്. ഹരേ നമ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹരിക്ക് നമസ്കാരം. നമഃ എന്ന് വെച്ചാൽ നമസ്കാരം എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഹരിക്ക് നമസ്കാരം എന്നാണ്. നമസ്കരിക്കുന്നു എന്ന് പറയുന്നതിന് എന്ത് പറയും? നമതി. അപ്പൊ എന്ത് പറയും? ഹരിം, ഹരിം നമതി എന്ന് പറയും. അല്ല, സൂത്രത്തിൽ നിർദ്ദേശിക്കുന്ന എന്താണ്? നമഃ എന്ന് പറയുന്ന എന്താണ്? അവ്യയം. മറ്റടുത്ത് നമതി എന്ന് പറയുന്നിടത്ത് എന്താണ്? തിങ്ങന്തം, ധാതുവിന്റെ രൂപം. പിന്നെ രണ്ടുപേരടുത്ത് വന്നു കഴിഞ്ഞാൽ ഉപപദ വിഭക്തേഹ കാരക വിഭക്തിർ ബലിയസി. ഉപപദ വിഭക്തിയെ അപേക്ഷിച്ച് കാരക വിഭക്തിക്കാണ് ബലം. ഗുരും നമസ്കൃത്യ, ഗുരുവിനെ നമസ്കരിച്ചിട്ട് അവിടെ എന്ത് ഉപയോഗിക്കും? ഇവിടെ രണ്ടും പ്രാപ്തമാകുന്നു. നമസ്കൃത്യ, അവിടെ നമസ്സെന്ന് പറയുന്ന അമ്പിയമാണ്. എന്നാൽ അവിടെ നമസ്കാരത്തിൻ്റെ കർമ്മമാണ് ആര്? ഗുരു. അപ്പോൾ കർമ്മസഞ്ജ വരുന്നു, കർമ്മണി ദ്വിതീയ പ്രാപ്തമാകുന്നു. നമസ്വസ്തി സ്വഹ സ്വധാരം വഷഡ്യോഗാശ ഗുരവേ നമസ്കൃത്യ. അങ്ങനെ ചതുർത്ഥിയും പ്രാപ്തമാകുമ്പോൾ പറയുന്നു ഉപപദ വിഭക്തേഹ കാരക വിഭക്തിർ ബലിയസി. ഉപപദ വിഭക്തിയും കാരകവിഭക്തിയും കൂടി ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ കാരകവിഭക്തിക്കാണ് ബലം. അതാണ്. എന്നാൽ ഇതിനും അപവാദമുണ്ട്, അത് വേറെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകേണ്ട കാര്യം. അപ്പൊ നമ അങ്ങനെ ചതുർശബ്ദം ചതുർശബ്ദത്തിന് അത് എന്താണോ പഞ്ചൻ ശബ്ദത്തിൽ നിന്ന് എന്തുവരും? പഞ്ചമ, സ്ത്രീലിംഗത്തിൽ പഞ്ചമി. സംഖ്യയിൽ നിന്നും പൂർണാർത്ഥത്തിൽ പ്രത്യയം വരും, പൂർണപ്രത്യയങ്ങൾ എന്ന് വരും. സംഖ്യായ പൂർണ ഡോ മടാകമ അങ്ങനെയൊക്കെ സൂത്രങ്ങളുണ്ട്, തദ്ധിതത്തിൽ വരുന്നതാണ്. പഞ്ചൻ ശബ്ദത്തിൽ നിന്ന് പഞ്ചമ, ചതുർശബ്ദത്തിൽ നിന്ന് ധാൻ വന്നിട്ട് ചതുർദ്ധ പുല്ലിംഗത്തിൽ, സ്ത്രീലിംഗത്തിൽ ചതുർത്ഥി. ഷഷ്ട പിന്നെ തമപ്പൊന്ന് ഷഷ്ടതമ, അങ്ങനെ പല പ്രത്യയങ്ങളും തദ്ധിതത്തിൽ വരുമ്പോൾ പഠിക്കും. ഇവിടെ ചതുർത്ഥി ഭക്തി എന്നുള്ള നാലാമത്തത് എന്നുള്ള അർത്ഥത്തിലാണ് ചതുർത്ഥം എന്ന് പറഞ്ഞാൽ. അതാണ് പൂർണ്ണാർത്ഥം എന്ന് പറയുന്നത്. ചതുർശബ്ദത്തിൽ നിന്ന് പ്രത്യേകം വന്നിട്ടാണ് തുരിയ എന്ന് വരുന്നത്. തുരിയ എന്ന് പറഞ്ഞാൽ എന്തായി? നാലാമത്തത് എന്ന് വരുന്നത്. ചതുർത്ഥാന്നും വരും, രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെ. തുരിയ എന്ന് പറഞ്ഞാലും ചതുർത്ഥ എന്ന് പറഞ്ഞാലും ഒന്നാണ്. അത് നമ്മളിനെ പഠിക്കുന്നതാണ്. ഹരിശബ്ദത്തിന്റെ ചതുർത്ഥി ഒന്ന് ഹരി, ഹരിക്ക് നമസ്കാരം എന്നാണ്. പ്രജാഭ്യ സ്വസ്തി, സ്വസ്തി എന്ന് വെച്ചാൽ മംഗളമെന്നർത്ഥം, അമ്പ്യമാണ്. സ്വസ്തി പ്രജാഭ്യം പരിപാലയന്താണ് എന്നൊക്കെയുണ്ടല്ലോ. പ്രജാഭ്യ സ്വസ്തി കൊണ്ടുവരുന്നു. സ്വസ്തിയുടെ യോഗത്തിൽ ചതുർത്ഥി പ്രജാഭ്യ ചതുർത്ഥി ഒന്ന് എന്ന് വെച്ചാൽ പ്രജകൾക്ക് മംഗളം എന്നാണ് എന്റെ അർത്ഥം. പ്രജകൾക്ക് മംഗളം. ഇപ്പൊ സ്വസ്തി ഉപയോഗിക്കുമ്പോൾ അവിടെ എന്താണ് അതിനോട് അന്വയിക്കുന്നതിന് ചതുർത്ഥി ഉപയോഗിക്കണം. അഗ്നി സ്വഹ, അഗ്നിക്ക് ഹവൃദ്ധാനം. സ്വഹ എന്ന് വെച്ചാൽ ഹവൃദ്ധാനം. അപ്പോ അഗ്നിന് ഹവിസിനെ അർപ്പിക്കുമ്പോൾ അർപ്പിക്കുന്ന ആള് പറയുകയാണ് അഗ്നിക്ക് ഹവൃദ്ധാനം എന്നാണ് അയാൾ പറയുന്നത്. അപ്പൊ ഹവൃദ്ധാനം എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ഉപയോഗിച്ചത്? സ്വഹ. ഇപ്പൊ സ്വാഹയുടെ അവിടെ അന്വയിച്ചെന്ത്? അഗ്നി. അപ്പൊ അഗ്നിയിൽ ചതുർത്ഥി വന്നു. അർത്ഥം ഇതാണ്, അഗ്നിക്ക് ഹവൃദ്ധാനം. സ്വാഹയുടെ അർത്ഥം അതാണ്, ഹവൃദ്ധാനം, ഹവിസിന്റെ ദാനം. പിതൃഭ്യ സ്വധ, സ്വധ ശബ്ദത്തിന്റെ യോഗത്തിൽ എന്താണ് ചതുർത്ഥി വന്നു. പ്രതിഭ്യ സ്വധ, പിതൃക്കൾക്ക് അന്നദാനം. പിതൃക്കൾക്ക് സമർപ്പിക്കുന്ന എന്താണ്? അന്നമാണ്, ഹവിസല്ല. ഹവിസ് എന്ന് പറയുന്നത് ദേവതകൾക്ക് സമർപ്പിക്കുന്നു, പിതൃക്കൾക്ക് സമർപ്പിക്കുന്നത് അന്നമാണ്. അതാണ് പിതൃഭ്യ സ്വധ എന്ന് വെച്ചാൽ പിതൃക്കൾക്ക് അന്നദാനം എന്നാണ് എന്റെ അർത്ഥം. അത് രണ്ടിന്റെയും വ്യത്യാസം മനസ്സിലാക്കണം. സ്വാഹ എന്ന് വെച്ചാൽ അവർദാനം, സ്വധ എന്ന് വെച്ചാൽ അന്നം എന്നാണ്. പിതൃകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? അന്നത്തെയാണ്, പിണ്ടം വയ്ക്കുന്നു. അത് അന്നമാണ്, അത് ഹവിസല്ല. ഹവിസെന്ന് പറയുന്ന അഗ്നിയിൽ നിക്ഷേപിക്കുന്നതാണ്. വഷട്ട് ഇതാണോ? വഷട്ടെന്ന് പറയുന്ന അവിടെ വിട്ടുപോയി, ദേവസിദ്ധാന്തപതികാരൻ മറന്നുപോയി എഴുതാൻ. ദേവതായൈ വഷട്ട്, വഷട്ടെന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഹവൃദ്ധാനം. ദേവതകൾ, ദേവതയ്ക്ക് ഹവൃദ്ധാനം എന്നാണ്. അല്ലെങ്കിൽ ഇന്ദ്രായ വഷട്ട് അങ്ങനെ പറയും. ഇന്ദ്രായ വഷട്ട്, ഇന്ദ്രന് ഹവൃദ്ധാനം. പക്ഷെ അത് വിട്ടുപോയി, സിദ്ധാന്തപതികാരൻ അങ്ങനെ ചില ഓർമ്മക്കുറവൊക്കെയുണ്ട്. പിന്നെ വരുന്നതാണത് അലം. ഇവിടെ സൂത്രത്തിൽ അലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അലം ശബ്ദത്തെ മാത്രം എടുത്താൽ പോരാ, പിന്നെയോ പര്യാപ്തം എന്നുള്ള അർത്ഥത്തിൽ വരുന്ന എല്ലാ ശബ്ദങ്ങളെയും എടുക്കാം. അപ്പൊ അലവിന്റെ അർത്ഥം എന്താണ്? പര്യാപ്തം എന്നാണ്. അപ്പൊ പര്യാപ്തം എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഏത് ശബ്ദത്തിന്റെ യോഗത്തിലും ചതുർത്ഥി വരും. അതാണ് അലമിതി പര്യാപ്തി അർത്ഥഗ്രഹണം. അലം എന്ന് പറയുന്നതുകൊണ്ട് കേവലം അലം ശബ്ദത്തെ എടുത്താൽ പോരെ, പിന്നെയോ പര്യാപ്തി എന്ന് പറയുന്ന അർത്ഥത്തെ ഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ പര്യാപ്തി അർത്ഥത്തിലുള്ള ശബ്ദങ്ങളെല്ലാം ഗ്രഹിക്കാം. ഇതിനൂടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, പ്രഭു, സമർത്ഥ, ശക്തഹ, അലം, ഇതെല്ലാം ഒരേ അർത്ഥമാണ് ഇവിടെ. പര്യാപ്തം എന്നർത്ഥം. എങ്ങനെ? തേന ദൈത്യേഭ്യോ ഹരിഹി അലം. ദൈത്യന്മാർക്ക് ഹരി അലം ആണെന്ന് പറഞ്ഞാൽ പര്യാപ്തം എന്ന് പറഞ്ഞാൽ ദൈത്യന്മാരെന്ന് പറയുന്ന ആരാ? അസുരന്മാർക്ക് ഹരി മതി എന്ന് പറഞ്ഞാൽ അവരെ കീഴ്പ്പെടുത്താൻ, അവരെ നിയന്ത്രിക്കാൻ, അവരെ മര്യാദ പഠിപ്പിക്കാനൊക്കെ ഹരി മതി എന്ന് വെച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പര്യാപ്തമാണ്. വേറെ ആരുടെയും ആവശ്യമില്ല, ഹരി മാത്രം വിചാരിച്ചാൽ മതി. അതാണ് ദൈത്യേഭ്യോ ഹരി അലം. ദൈത്യന്മാർക്ക് ഹരി പര്യാപ്തമാണോ? അല്ലെങ്കിൽ ദൈത്യേഭ്യോ ഹരി പ്രഭു. നേരത്തെ അലശബ്ദം ഉപയോഗിച്ചെങ്കിൽ ഇവിടെ അലൻ ശബ്ദത്തിന്റെ അർത്ഥം പര്യാപ്തി അർത്ഥത്തിലുള്ള വേറൊരു ശബ്ദം ഉപയോഗിച്ചത് പ്രഭു. ദൈത്യന്മാർക്ക് ഹരി പര്യാപ്തമാണോ? പര്യാപ്തം. അതുപോലെ തന്നെ ദൈത്യേഭ്യോ ഹരി സമർത്ഥ എന്ന് പറഞ്ഞാലും എന്താണ് അർത്ഥം? പര്യാപ്തം. ദൈത്യേഭ്യോ ഹരി ശക്ത എന്ന് പറഞ്ഞാലും എന്താണ്? പര്യാപ്തം. ദൈത്യന്മാർക്ക് ഹരി എല്ലായിടത്തും അർത്ഥം എന്താണ്? പര്യാപ്തമാണ്. അവരെല്ലാം ഹരി ഒറ്റയ്ക്ക് തന്നെ കൈകാര്യം ചെയ്യും. പക്ഷെ ശബ്ദങ്ങൾ വേറെ വേറെയാണ് ഇവിടെ. പക്ഷെ ഇവിടെ അർത്ഥമെല്ലാം പര്യാപ്തം എന്നുള്ള അർത്ഥമാണ്. അതും ഉപയോഗിക്കുക. അങ്ങനെ ദൈത്യേഭ്യോ ഹരി പര്യാപ്തം അങ്ങനെയും പറയാം. എന്ന് വെച്ചാൽ അലശബ്ദം തന്നെ ഉപയോഗിക്കണമെന്നില്ല. ആ ശബ്ദത്തിന് പര്യാപ്തം എന്നുള്ള അർത്ഥമെടുത്തിട്ട് ആ അർത്ഥത്തിൽ ഏതൊക്കെ ശബ്ദം ഉപയോഗിക്കാമോ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ എല്ലാ യോഗത്തിൽ എന്ന് വെച്ചാൽ അതിനോട് അന്വയിക്കുന്ന ശബ്ദത്തിൽ എന്ത് വരും? ചതുർത്ഥി. അത് വേറെ പല പല അർത്ഥങ്ങൾ വരുമല്ലോ, പല അർത്ഥങ്ങൾ വരുമല്ലോ. ഇവിടത്തെ അർത്ഥം പറയുകയാണ്. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാവിരക്ഷിതം. പര്യാപ്തം തുത ഏദേശ ബലം ഭീമാവിരക്ഷിതം. ഇവിടെ പര്യാപ്തമെന്നും അപര്യാപ്തമെന്നും പറയുന്നതിന്റെ നേരിട്ടുള്ള അർത്ഥം എന്താണ്? പരിമിതം അപരിമിതം. അപര്യാപ്തം എന്ന് പറഞ്ഞിരിക്കുന്നു എന്താണോ? തദസ്മാകം ബലം ഭീഷ്മാവിരക്ഷിതം. അപരിമിതമാണോ എന്ന് പറഞ്ഞിരിക്കുന്നു? ഭീഷ്മനാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന സൈന്യം അപരിമിതമെന്ന് വെച്ചാൽ അത് 18 അക്ഷരമണിയുണ്ട്. അതുകൊണ്ട് പര്യാപ്തം ഇതം ഏകദേശം. ഭീമന്റെ ആണെങ്കിലോ പരിമിതമാണ്. എത്ര അക്ഷരമണിയോ? ഏഴും പതിനൊന്നും. അതെ, ഏഴ്. മൊത്തം 18 അപരിമിതമായിരിക്കുന്നത് ഞങ്ങൾക്കും മറ്റുള്ളവർക്ക് കുറച്ചേ ഉള്ളൂ. നമുക്കാണ് കൂടുതലുള്ളത്, മറ്റുള്ളവർക്കാണ് കുറച്ചുള്ളൂ എന്നുള്ളതാണ് അവിടെ. ആ അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപരിമിതമൊന്നും പരിമിതമൊന്നും. ഇവിടെ പര്യാപ്തം എന്ന് പറയുന്നു. അവരെ അസുരന്മാരെ കൈകാര്യം ചെയ്യാൻ മതി എന്ന് പറയും. അലത്തിന് മതി എന്നാണല്ലോ അർത്ഥം പറയുന്നത് മലയാളത്തിൽ. അങ്ങനെ അതൊക്കെ ഇനി വരും, പ്രയാസപ്പെടേണ്ട. അലമിനെ തൃതിയിൽ പ്രയോഗിക്കും, വരുന്ന ഇനി വരും പ്രയോഗങ്ങൾ. ഏതല്ലല്ല, അതിന് വേറെ നിയമമുണ്ട് തൃതീയ വിധിക്ക്. അങ്ങനെയല്ല, ഇത് വേറെ ഒരുപാട് വരും. പ്രകൃത്യാദിഭ്യ ഉപസംഖ്യാനം, പ്രകൃത്യാചാരു അലം അതിവിസ്തരേണ അങ്ങനെയൊക്കെ വരും. അതിന് വരുന്നതാണ്. അലം വിന നാനാ ഭി തൃതീയ അന്യതരസ്യ തൃതീയ വരും. അതൊക്കെ ഇനി നമ്മൾ പഠിക്കുന്ന. അപ്പൊ ഇവിടെ നമ്മ സ്വസ്തി സ്വാഹ സ്വധ അലം വഷട്ട് ഇത് ഉപപദവിഭക്തി, ഇതിന്റെ യോഗത്തിൽ ചതുർത്ഥി വരുന്നു. അർത്ഥം പറയുമ്പോ എന്താണോ മലയാളത്തിൽ വിപ്രായ ഗാന്ധദാതി വിപ്രനായിക്കൊണ്ട് പശുവിനെ ദാനം ചെയ്യുന്നു എന്ന് പറയും പഴയ മലയാളം. അപ്പൊ അതിന്റെ ആവശ്യമല്ല, വിപ്രന് പശുവിനെ ദാനം ചെയ്യുന്നു എന്നാണ്. ഭാഷയിൽ അങ്ങനെ വളച്ചു കിട്ടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഹരയെ നമ ഹരിക്കായിക്കൊണ്ട് നമസ്കാരമൊന്നും വേണ്ട, ഹരിക്ക് നമസ്കാരം ആയിക്കൊണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ അവിടെ അങ്ങനെ പറഞ്ഞത് എന്താണ്? ഇക്കുമിന്നും ഉടയ ഷഷ്ടി എന്ന് പറഞ്ഞു, അതിൽ നിന്ന് വ്യത്യാസം കാണിക്കാൻ വേണ്ടി ആണ് ആയിക്കൊണ്ട് എന്ന് പറഞ്ഞത്. അത് പക്ഷെ ഇന്നതിന്റെ ആവശ്യമൊന്നുമില്ല. മരിക്ക് നമസ്കാരം എന്ന് പറഞ്ഞാൽ മതി. അടുത്ത് വരും ഏത് അർത്ഥത്തിന് വ്യത്യാസം വരുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഷഷ്ടി വരുമ്പോൾ അവിടെ സംബന്ധം അർത്ഥം വരും. പൊതുവെ അത് വരാൻ പോവുകയല്ലേ. മറ്റതങ്ങനെയല്ല, വിശേഷിച്ച് കേവല സംബന്ധമല്ലാതെ ഒരു കാരകം തന്നെയാണ് ഷഷ്ടി എന്ന് പറയുമ്പോൾ അവിടെ കാരകത്വം വരത്തില്ല, ബന്ധം മാത്രമേ വരത്തുള്ളൂ. അതിന് വരാൻ പോകുന്നതാണ് ധ്രുവം അപായേ അപാദാനം. അപായോ വിശ്ലേഷ തസ്മിൻ സാധ്യേ യദ്ധ്രുവം അവധിഭൂതം കാരകം തദപാദാനം സ്യാത്. പൃഥക് വിനാ നാനാഭി തൃതീയ അന്യതരസ. അതിന് പലതരത്തിൽ തൃതീയ വരും. ഇവിടെ ധ്രു സ്ഥൈര്യ എന്ന് പറയുന്ന ധാതുവാണ്. ധ്രുവം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സ്ഥിരം എന്നാണ്. സ്ഥിരതയെ കാണിക്കാനാണ് ധ്രുവം ഉപയോഗിക്കുന്നത്. അപായം എന്നിവിടെ പറഞ്ഞാൽ വിശ്ലേഷം. വിശ്ലേഷം എന്ന് പറഞ്ഞാൽ വേർപിരിയൽ, അതിനാണ് വിശ്ലേഷം എന്ന് പറയുന്നത്. ഒന്നിൽ നിന്ന് മറ്റൊന്ന് വേർപിരിയുക, അതിനാണ് അപായം എന്ന് പറയുന്നത്. മലയാളത്തിൽ അപായമല്ല, ഡേഞ്ചറല്ല. അപായത്തിൻ്റെ അർത്ഥം വിശേഷമാണ്. ഉച്ഛാത് വർണ്ണം പദ്ധതി ഉച്ഛാത് ബാലഹ പദ്ധതി ഇങ്ങനെയൊക്കെ പറയുന്നിടത്ത് എന്ത് വരുന്നു? അവിടെ ഒരു അപായം സംഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതിൽ നിന്നായിരിക്കും മലയാളത്തിലും അപായം വന്നു. വീഴുന്ന ഒരു അപായമാണല്ലോ. പക്ഷെ ഇവിടെ അപായം എന്ന് പറഞ്ഞാൽ അതല്ല, വൃക്ഷത്തിൽ നിന്ന് ഒരു വേർപിരിയൽ അകൽച്ച സംഭവിക്കുന്നു ഒരു വസ്തുവിന്. അതിനാണ് അപായം എന്ന് പറയുന്നത്, വിശ്ലേഷം എന്ന് പറയുന്നത്. തസ്മിൻ സാധ്യേ അത് സംഭവിക്കുമ്പോൾ എന്നർത്ഥം. അത് സാധ്യമായി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അക്കാര്യം സംഭവിക്കുമ്പോൾ. എക്കാര്യം സംഭവിക്കുമ്പോൾ? ഒരു വേർപിരിയൽ സംഭവിക്കുമ്പോൾ. യദ്ധ്രുവം ഏതാണോ അവിടെ ധ്രുവമായിരിക്കുന്നത്, വൃക്ഷത്തിൽ നിന്ന് ബാലം വീഴുമ്പോൾ ധ്രുവമായിരിക്കുന്ന എന്താണ്? ശിക്ഷം. അവധിഭൂതം കാരകം. ധ്രുവത്തിനിവിടെ അർത്ഥം പറഞ്ഞ അവധിഭൂതം എന്ന് അതെന്തിനാണെന്ന് പിന്നെ പറയാം. ഇപ്പൊ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക, ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ അവിടെ സ്ഥിരമായിരിക്കുന്നതിന് എന്തുവരും? അപാദാനം എന്നുള്ള സ്വപ്നം വരും. ആ കാരകം അപാദാന കാരകമാണ്. ആ കാരകം അപാദാന കാരകമാണ്. ബാലൻ വൃക്ഷത്തിൽ നിന്ന് വീഴുമ്പോൾ ആ വീഴ്ചയ്ക്ക് അവധിയായിരിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ ഏതിൽ നിന്നാണോ ആ വീഴ്ച സംഭവിക്കുന്നത്. അതിന് ധ്രുവം എന്ന് പറയുന്ന കാര്യം എന്താണ്? വീഴുന്ന പയ്യൻ ധ്രുവമല്ല, പക്ഷെ വൃക്ഷം അവിടെ ധ്രുവമാണ്. അപ്പൊ ആ ധ്രുവമായിരിക്കുന്നതിന് എന്തുവരും? അപാദാന സംജ്ഞ വരും. അപ്പൊ അടുത്ത സൂത്രം വരുന്നു, അപാദാനെ പഞ്ചമി. അതല്ല, അപാദാന സംജ്ഞ വന്നു കഴിഞ്ഞാൽ ഏതിലാണ് വന്നത്? വൃക്ഷത്തിൽ. വൃക്ഷത്തിൽ നിന്ന് പഞ്ചമി വരും. ഇവിടെ പറയുന്നു ഗ്രാമാത് ആയാതി. ഗ്രാമാത് ഗ്രാമത്തിൽ നിന്ന് വരുന്നു. ഇവിടെ ഒരു വേർപിരിയൽ സംഭവിക്കുന്നു. എവിടെ നിന്ന്? ഗ്രാമത്തിൽ നിന്നു. രാമഹ ഗ്രാമാത് ആയാതി. രാമന് ഗ്രാമത്തിൽ നിന്ന് വേർപിരിയൽ സംഭവിക്കുന്നു. അപ്പൊ അവിടെ ധ്രുവമായിരിക്കുന്ന എന്താണ്? രാമൻ. അപ്പൊ അതിനെന്ത് സ്വപ്നം വരും? അപാദാന സ്വപ്നം വരും. അപാദാന കാരകം. അപാദാന സംജ്ഞ വന്നു കഴിഞ്ഞാൽ ഗ്രാമത്തിൽ നിന്ന് പഞ്ചമി വന്നിട്ട് ഗ്രാമാത് നഗരാ ഗൃഹാ സർവത്ര പഞ്ചമി വരും. ദാനമായിട്ട് ബന്ധമില്ല, അത് ചതുർത്ഥിക്ക് വേണ്ടി മാത്രം. ദാനത്തിന്റെ കർമ്മം എന്നവിടെ പ്രത്യേകം പറഞ്ഞു. ഇവിടെ അതുമായിട്ടൊരു ബന്ധമില്ല. ഇവിടെ എന്താണ്? അവിടെ ദാനം എന്ന് പറയുന്ന ഒരു ക്രിയ, ഇവിടെ എന്താണെന്ന് വിശ്ലേഷം എന്ന് പറയുന്ന ഒരു ക്രിയ. അതിന് പകരം ഏതിൽ നിന്നാണോ വിശ്ലേഷ സംഭവിക്കുന്നത്, വേർപിരിയൽ സംഭവിക്കുന്നത്, ശബ്ദത്തിന്റെ വിൽപ്പത്തിൽ ദാനം വരത്തില്ല. അപാദാനത്തിലുണ്ട്. അത് അന്വർത്ഥ സംജ്ഞ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. സമ്പ്രദാനത്തിൽ, സമ്പ്രദാനത്തിലുണ്ട്, അപാദാനത്തിൽ അതില്ല. ഒരു സ്വപ്നം മാത്രം. അപാദാനം എന്ന് പറയുന്ന ഒരു സ്വപ്നം. സമ്പ്രദാനത്തിൽ തന്നെ അത് ഉണ്ടെന്നും ഇല്ലെന്നും രണ്ട് പക്ഷമുണ്ട്. അത് അന്വർത്ഥ സംജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഭാഷ്യം വരം പറഞ്ഞ ഉദാഹരണത്തിൽ സമ്പ്രദാന സംജ്ഞ വരത്തില്ല. ഏതാണ്? ഖണ്ഡിക ഉപാധ്യായ മാണവകായ ചപ്പേടികാം ദദാതി, അവിടെ ചതുർത്ഥി വരത്തില്ല. അതുകൊണ്ട് അതങ്ങനെ കണക്കാക്കണ്ട എന്നുമുണ്ട്. ഇവിടെ അപാദാനം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്വപ്ന. എവിടെ നിന്നാണോ അപായം സംഭവിക്കുന്നത്, അപായേ അപാദാനം എന്നാണ്. ഏതാണ് അപാദാനം ആകുന്നത്? ധ്രുവം, സ്ഥിരമായിരിക്കുന്നത്. പാണിനി ഉദ്ദേശിച്ച അതാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്ന് വേർപിരിയുമ്പോൾ, വേർപിരിയുന്ന ചലിച്ചുകൊണ്ടിരിക്കും, മറ്റൊന്ന് സ്ഥിരമായി ഒരുങ്ങും. ആ സ്ഥിരമായിരിക്കുന്നതിൽ അപാദാന സംജ്ഞ വരും, അപാദാനെ പഞ്ചമിയും വരും. സ്വപ്നം വിരിച്ചു കഴിഞ്ഞാൽ ആ അർത്ഥത്തിൽ എന്തുവരും? പഞ്ചമിയും വരും. ഇപ്പം ഗ്രാമാത് ആയാതി എന്ന് പറയും. പക്ഷെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ അർത്ഥം പറഞ്ഞാലൊരു തകരാറുണ്ട്. പിന്നെ ഉള്ള വ്യാഖ്യാതാക്കന്മാരത് ആലോചിച്ച് കണ്ടുപിടിച്ച് ധ്രുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള തകരാറ്. ഇവിടെ അടുത്തൊരു ഉദാഹരണം കൊടുക്കുന്നു. ധാവത്തോ അശ്വാത് പതതി. ധാവത്ത എന്ന് വെച്ചാൽ ഓടിക്കൊണ്ടിരിക്കുന്ന കുതിരയിൽ നിന്ന് പതിക്കുന്നു. യോദ്ധാവ് ധാവത്തോ അശ്വാത് പതതി. ഓടിക്കൊണ്ടിരിക്കുന്ന കുതിരയിൽ നിന്ന് പതിക്കുന്നു. ഇവിടെ അപായം എന്ന് പറയുന്ന എന്താണ്? വിശ്ലേഷം. ആ പതനം അതാണോ? അപ്പൊ അവിടെ ധ്രുവമായിരിക്കുന്ന എന്താണ്? അശ്വം ധ്രുവമല്ല, പിന്നെയോ അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സൂത്രത്തിലെ ധ്രുവം എന്നുള്ളതിന് ധ്രുവസ്ഥൈര്യ എന്നുള്ള ധാത്വർത്ഥം അനുസരിച്ച് സ്ഥിരം എന്നുള്ള അർത്ഥം എടുത്താൽ ഇവിടെ ശരിയാകത്തില്ല. അതുകൊണ്ടാണ് അവിടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞത് ധ്രുവം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥിരം എന്നുള്ള അർത്ഥം. പിന്നെ അവധിഭൂതം, ഒരു വിശ്ലേഷ ക്രിയ സംഭവിക്കുമ്പോൾ അതിന്റെ അവധി എന്ന് വെച്ചാൽ എവിടെ നിന്നാണോ ആ ക്രിയ സംഭവിക്കുന്നത് അത് അതാണ് അതിന്റെ അവധി എന്ന് പറയുന്നത്. പശുത്തിൽ നിന്ന് പതിക്കുമ്പോൾ ആ പതനക്രിയയുടെ അവധി എന്താണ്? പശു. ഗ്രാമത്തിൽ നിന്ന് വരുമ്പോൾ ആ ക്രിയയുടെ അവധി ഗ്രാമം. അത് ധ്രുവമാകാം അധ്രുവമാകാം. ഗ്രാമമാണെങ്കിൽ അത് ധ്രുവമാണ്, അശ്വമാണെങ്കിൽ എന്താണ്? അധ്രുവമാണ്. അപ്പോൾ രണ്ടിനും സമമായിട്ട് ധ്രുവം എന്ന് പറയുന്നതിന്റെ അർത്ഥത്തെ വ്യാഖ്യാനിച്ചു എങ്ങനെ? അവധിഭൂതം, അവധിയായിട്ടെടുത്താൽ മതി. വിശ്ലേഷ സംഭവിക്കുന്നതിന് ഏതാണോ അവധി. അപ്പൊ ധ്രുവത്തിന് ഇവിടെ സ്ഥിരം എന്നുള്ള അർത്ഥം വേണ്ട. അപ്പോ സൂത്രകാരൻ ഇങ്ങനെ ഒരു സൂത്രം ഉണ്ടാകുമ്പോൾ അത്രയും ചിന്തിച്ചില്ല. എങ്ങനെ? പുതിയ ഒരു പൊതുധാരണയിൽ പറഞ്ഞു, എവിടെ നിന്നാണോ അപായം സംഭവിക്കുന്നത് അവിടെ രണ്ടെണ്ണം കാണും, ഒന്ന് ചലിച്ചുകൊണ്ടിരിക്കും മറ്റൊന്ന് ചലിക്കാതിരിക്കും, ചലിക്കാതിരിക്കുന്നത് ധ്രുവമാണ്. പക്ഷെ ധാവതോ അശ്വാത് പദ്ധതി എന്ന് പറയുന്നിടത്ത് രണ്ടും ചലിക്കുകയാണ്. അപ്പൊ അവിടെ എങ്ങനെ അപാദാന സംജ്ഞ വരും? അതിനു വേണ്ടിയിട്ട് വ്യാഖ്യാതാക്കൾ ധ്രുവം എന്നുള്ളതിന്റെ അർത്ഥം പറഞ്ഞു. എന്താണ് ധ്രുവം എന്ന് പറഞ്ഞാൽ? സ്ഥിരമല്ല, പിന്നെയോ അവധി. എന്തിനവധി? നിശ്ലേഷത്തിന് അല്ലെങ്കിൽ അപായത്തിന്, വേർപിരിയലിന് അവധി. അത് ധ്രുവമായാലും ശരി അധ്രുവമായാലും ശരി അതിന് അപാദാന സംജ്ഞ വരും. അപാദാനേ പഞ്ചമി. ധ്രുവത്തിന് ഒരു രക്ഷയില്ല. ധ്രുവം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സ്ഥിരം തന്നെ. പക്ഷെ സ്ഥിരം എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ധാവതോ അശ്വാത് പദ്ധതി എന്ന് പറയുന്നിടത്ത് അശ്വാത് പഞ്ചമി വരത്തില്ല. അപ്പൊ അതുകൊണ്ട് സൂത്രത്തെ വ്യാഖ്യാനിച്ചവർ പാണിനി കണ്ടതിനും അപ്പുറമുള്ള അർത്ഥത്തെ കൂടെ കണ്ടെത്തി. അല്ല, ധ്രുവം എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു സ്ഥിരം എന്നുള്ള അർത്ഥം തന്നെയാണ്. അപ്പൊ പാണിനി കണ്ട അർത്ഥമേ പറയാവൂന്നില്ല, അതിന് കൂടിയ അർത്ഥം ഉണ്ടെങ്കിൽ അതും കണ്ടെത്താം. ഇത് പാണിനി കണ്ട അർത്ഥമല്ല. പണിനി കണ്ട അർത്ഥമാണെങ്കിൽ ധ്രുവം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, സ്ഥിരം എന്നുള്ള വാക്കേ ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ധാവതോ അശ്വാത് പദ്ധതി എന്ന് പറയുന്നിടത്ത് അശ്വാത് എന്ന് പറയുന്നതിന് പഞ്ചമി വരണമെങ്കിൽ അത് ധ്രുവമായാൽ പോരാ. അതുകൊണ്ട് അവധി എന്ന് വ്യാഖ്യാനിച്ചു. അതെ, ഭാഷ്യം നടന്നു വരുന്നിടത്ത് എന്നുവെച്ചാൽ സൂത്രകാരനെ ചിലടത്ത് തിരുത്തും, താങ്കൾ പറഞ്ഞ് ശരിയല്ല, ധ്രുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ദോഷമുണ്ട്, അതുകൊണ്ട് അതിനൊന്ന് തിരുത്തുകയാണ്. ധ്രുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവധി എന്നുള്ള അർത്ഥം കൊടുക്കണം. എന്തിന്റെ അവധിയോ സൂത്രത്തിലുണ്ട്, അപായേ, അപായത്തിന്റെ അവധി എന്നെടുക്കും. ഇപ്പൊ സ്ഥിരമായതിനും പഞ്ചമി വരും, ചലിക്കുന്നതിനും പഞ്ചമി വരും. അല്ല, സൂത്രകാരം പറഞ്ഞനുസരിച്ചാണെങ്കിൽ സ്ഥിരമായാലേ പഞ്ചമി വരത്തുള്ളൂ. അപ്പോ ഇതിന് വരത്തില്ല. പർവതാത് ധാവത അശ്വാത് പദ്ധതി അങ്ങനെയെല്ലാം പറയാം. അവിടെ സ്ഥിരമുണ്ട് ചലിക്കുന്നുണ്ട്. പർവതാത് പർവ്വതത്തിൽ നിന്നും, ധാവത അശ്വാത് ഓടുന്ന കുതിരയിൽ നിന്നും പദ്ധതി. പക്ഷേ പാണിനി അത്രയും ചിന്തിച്ചില്ല, ധ്രുവം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ പാണിനിയേക്കാൾ കൂടുതൽ ആര് ചിന്തിച്ചിരിക്കുന്നു? പതഞ്ജലിയാണ്. പതഞ്ജലിയും വാർത്തകാരനും ഒക്കെ ചിന്തിച്ചു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഋഷി എഴുതിയാണ്, അതുകൊണ്ട് തിരുത്താൻ പാടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഉപയോഗമില്ലാതായിപ്പോ. ഋഷി തന്നെ എഴുതിയാലും ശരി, മറ്റുള്ളവർക്ക് അതാണ് മുനീന ഉത്തരോത്തരം പ്രമാണോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് രണ്ടാമതൊരു ഉദാഹരണം കൂടെ കൊടുത്തത്, ധാവതു അശ്വാത് പദ്ധതി ഇത്യാദി. ഇത് ധ്രുവം എന്ന് പറയുന്നതിന് അവധിഭൂതം എന്ന് അർത്ഥം പറഞ്ഞതിന്റെ പ്രയോജനത്തെ കാണിക്കാനാണ് ഈ രണ്ടാമത്തെ ഉദാഹരണം.